വരെ സ്മരിച്ചുള്ള ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യം അധ്യായം 3 പാദമൂന്ന് അധികരണം 1 സൂത്രം തദന്തരപ്രതിപത്തോ രംഭതി സംപരിഷ്വക്തഃ പ്രശ്നനിരൂപണാഭ്യാം. ദ്വിതീയധ്യായേ സ്മൃതി ന്യായ വിരോധു വേദാന്തവിഹിതേ ബ്രഹ്മദർശനെ പരിഹൃത പ്രപക്ഷാണാം ച അനപേക്ഷത്വം പ്രവചനം ശ്രുതിപ്രതിഷേധശ്ച പരിഹൃത തത്ര ച ജീവവ്യതിരിക്താനി സത്തത്വാനി ജീവ ഉപകരണാനി ബ്രഹ്മണോ ജായന്തി ഇത്യുക്തം അഥൈതാനി ഉപകരണോപഹിത ജീവസ്യ സംസാരഗതി പ്രകാര തദവസ്ഥാന്തരാണി ബ്രഹ്മസതത്വം വിദ്യാഭേദാഭേദോ ഗുണോപസംഹാര അനുപസംഹാരോ സമ്യക്ദർശനാത് പുരുഷാർത്ഥസിദ്ധി. സമ്യക്ദർശനോപായ വിധി പ്രഭേദോ മുക്തിഫല അനിയമശ്ചേത്യേതത് അർത്ഥജാതം തൃതീയ അധ്യായ നിരൂപയിഷ്യതി പ്രസംഗാഗതം ചക്കിമപ്യന്നത്. ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ പൂർവാധ്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചുരുക്കി പറയും. ദ്വിതീയാധ്യായ സ്മൃതി ന്യായ വിരോധം വേദാന്ത വിഹിതേ ബ്രഹ്മദർശനെ പരിഹൃത. ഉപനിഷത്തിൽ ഉപദേശിക്കുന്നത് ബ്രഹ്മവിദ്യയാണ്, ബ്രഹ്മജ്ഞാനം. അപ്പോൾ ബ്രഹ്മവിദ്യയ്ക്ക് വരാമെന്നുള്ള വിരോധങ്ങൾ, പൂർവപക്ഷങ്ങൾ, അത് സ്മൃതി ന്യായം രണ്ടിനെ ആശ്രയിച്ചു. യുക്തി അതും പ്രധാനമാണ്. ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുമ്പോൾ അത് ശ്രോതാവിനത് ബോധിക്കണം. ബോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വികല്പങ്ങളുണ്ടാവും, സംശയം, വിപരീയം, അജ്ഞാനം എല്ലാം ഉണ്ടാവും. നമ്മൾ പറയുന്ന വിരോധം അത് ചിലപ്പോൾ അത് അനുഭവത്തിന് വിരോധം വരും, ചിലപ്പോൾ ശാസ്ത്രത്തിന് വിരോധം വരും, സ്മൃതി വിരോധം. എന്നുവെച്ചാണ് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ വിരോധം വരും. ചിലപ്പോൾ യുക്തിക്ക് വിരോധം വരും, തൻ്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. പ്രപഞ്ചത്തെ സത്യമായിട്ട് അനുഭവിക്കുന്നു. അത് അസത്യമാണെന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിനും യുക്തിക്കും വിരോധമാണ്. സത്യമാണെന്ന് പറയുന്ന ശാസ്ത്രത്തിനും വിരോധമാണ്. ഇത് പരിഹരിക്കാതെ തത്വനിശ്ചയം ഉണ്ടാകത്തില്ല. അപ്പോൾ ബ്രഹ്മദർശനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ സമ്യക്ജ്ഞാനം. സമ്യക്ജ്ഞാനം എന്ന് പറയുമ്പോൾ ഇത്തരം ദോഷങ്ങളില്ലാത്തതാണ്. അപ്പോൾ അതിന് വിചാരം കൂടിയേ ചെയ്യൂ. വിചാരത്തിൽ മുഖ്യമായും ഈ വിരോധങ്ങളെ പരിഹരിക്കുക. അപ്പോൾ അതിനുള്ള ശ്രമമാണ് മുമ്പ് കഴിഞ്ഞ അധ്യായത്തിൽ നടത്തിയത്. ആ ശ്രമം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരിലും അത് പരിഹരിക്കപ്പെടണമെന്നില്ല. ശരിയായ വിചാരം ചെയ്താലും ചിലപ്പോൾ പരിഹരിക്കാതിരിക്കും, ചിലർക്ക് വിചാരം കൂടാതെ തന്നെ പരിഹരിക്കും. ഇനി സംശയങ്ങളും മറ്റും പരിഹരിച്ചാലും ഒരു സംശയമുണ്ടായി, ഒരു തത്വത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി സംശയം പരിഹരിച്ചു. പക്ഷെ അതിലും വലിയ അപകടമാണ് വിപരീത ബുദ്ധി. സംശയം വരുമ്പോൾ അത് തിരിച്ചറിയും, നമ്മൾ ഈ സംശയമാണല്ലോ. കാരണം സംശയം എന്ന് പറയുന്ന ഉഭയകോടി ജ്ഞാനമാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റും സംശയം വരുമ്പോൾ ഈ സംശയമാണ്, വികല്പമാണ്, അതാണോ ശരി, ഇതാണോ ശരി. സംശയം ഉണ്ടാവുക, അത് തിരിച്ചറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് സംശയത്തെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഒരാൾക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ ഇതായിട്ടെടുക്കുന്നത് സംശയത്തെയാണ്. സംശയങ്ങൾ നമ്മൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു, പുറമേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്. ആർക്കും എപ്പോഴും അവിടെ സ്വയം ആയാലും ശരി ബാഹ്യമായിട്ടായാലും ശരി ഉന്നയിക്കാനുള്ള സംശയമാണ്. കാരണം അതാണ് നമ്മുടെ മുഖ്യമായ പ്രശ്നം. അതിനുവേണ്ടി വിചാരം ചെയ്യുന്നു, പരിഹരിക്കുന്നു. പക്ഷെ വിപരീതം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സംശയത്തെ തിരിച്ചറിയാൻ പറ്റും, പക്ഷേ വിപരീതത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല ഒരിക്കലും. അത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അത് തിരിച്ചറിയാത്ത കാരണം എന്താ? സംശയം എന്ന് പറയുമ്പോൾ അത് അതാണോ ഇതാണോ എന്നുള്ള വികല്പ രൂപത്തിൽ മനസ്സിലിരിക്കുന്നതുകൊണ്ട് വികല്പത്തെ തിരിച്ചറിയും. പക്ഷെ വിപരീതത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം വിപരീതം എന്ന് പറയുന്നത് നിശ്ചയരൂപത്തിലാണ്. തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ വിപരീത ജ്ഞാനം, ഇത് വിപരീതമാണോ അതോ യഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയുന്നതിന്, വികല്പമാണെങ്കിൽ ശരി ഇത് വികല്പമാണെന്നറിയും, അതിന് യഥാർത്ഥ ജ്ഞാനമല്ല വേറെ വഴിയില്ല. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം അത് വരുന്നതുവരെ വിപരീതം യഥാർത്ഥമായി തന്നെ ഉള്ളിയിരിക്കും. തൻ്റെ ധാരണകൾ അതൊക്കെ ശരിയാണ്. അത് മാറ്റം വരെ ഒരു വഴിയില്ല. അതിനോട്ട് തിരിച്ചറിയത്തുമില്ല. തൻ ധരിച്ചിരിക്കുന്നത് വിപരീതമാണെങ്കിലും അതിനെ സംബന്ധിച്ച് ഉറപ്പാണ് ശരിയാണ്. അപ്പം പിന്നെ അത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥ ജ്ഞാനം കൊണ്ടല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടും അതിനെ മാറ്റാനോട്ട് കഴിയത്തുമില്ല. അപ്പൊ യഥാർത്ഥ ജ്ഞാനം വരുന്നത് വരെ വിപര്യങ്ങൾ തുടരും. അതാണ് വിപര്യത്തെ സംബന്ധിച്ചുള്ള ദോഷം. അറിഞ്ഞാൽ ഇല്ല, അറിയുന്നതുവരെ തന്നെ സംബന്ധിച്ചത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. ഇവിടെ ബ്രഹ്മദർശനം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനം അവിടെ ജ്ഞാനത്തിനാണ്, അറിവിനാണ് പ്രാധാന്യം. അപ്പം ഈ അറിവ് രണ്ടു തരത്തിലും ഇരിക്കും, യഥാർത്ഥമായിട്ടും ഇരിക്കും, അയഥാർത്ഥമായിട്ടും ഇരിക്കും. അപ്പോൾ ഈ യഥാർത്ഥത്തെ അത് എത്ര കാലം തുടരും എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ വിചാരമെല്ലാം ചെയ്തു കഴിഞ്ഞാലും തത്വത്തെ ബോധിക്കണമെന്നില്ല. വികൽപ്പങ്ങൾ മാറിയാലും ഒരാൾ പറയും എനിക്ക് സംശയമൊന്നുമില്ല, എല്ലാം ബോധിച്ചു. താൻ ബോധിച്ചിരിക്കുന്ന വിപര്യമാണെങ്കിലും അവിടെ സംശയമില്ലല്ലോ. അപ്പോൾ വിചാരം കൊണ്ടും വിപര്യം മാറണമെന്നില്ല, വിപരീത ജ്ഞാനം മാറണമെന്നില്ല. നിശ്ചയം ആത്മകമായതുകൊണ്ട് അത് യഥാർത്ഥ ജ്ഞാനം വന്നാലേ പറ്റും. അപ്പോൾ വിചാരം ചെയ്താലും എന്തുകൊണ്ട് വിപരീത ജ്ഞാനം മാറുന്നില്ല? വിപരീത ജ്ഞാനത്തെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, യഥാർത്ഥ ജ്ഞാനം കൂടാതെ അത് മാറത്തില്ല. എന്താണ് അതിന് കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് അന്ധകരണത്തിന് ആ യഥാർത്ഥ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള യോഗ്യതയില്ല. അത് തന്നെ അത് അന്ധകരണത്തിൻ്റെ ദോഷമാണ്. യഥാർത്ഥ ജ്ഞാനത്തെ അവിടെ അത് പ്രകാശിക്കുന്നില്ല. വിപരീയ ജ്ഞാനത്തിലാണ് മനസ്സിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കള്ളൻ അയാളെ കണ്ടിട്ട് അയാളുടെ തൊഴിൽ തന്നെ മോഷണമാണ്, അയാൾ സത്യസന്ധനാണെന്ന് ധരിക്കുന്നു, ഉറച്ച ധാരണയാണ്, വിപരീത ജ്ഞാനമാണ്. സംശയമാണെങ്കിൽ ശരി, അയാൾ കള്ളനാണോ അതോ സത്യസന്ധനോ. സംശയമാണെങ്കിൽ അത് പരിഹരിക്കാൻ എളുപ്പമാണ്, എന്തെങ്കിലും ഒരു വഴിയിലൂടെ അത് പരിഹരിക്കും. പക്ഷെ മറിച്ചാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അയാൾ മോഷണം നടത്തിക്കൊണ്ടിരിക്കും, കള്ളനാണെന്ന് അറിയാൻ പറ്റത്തില്ല. യഥാർത്ഥ ജ്ഞാനം ഉണ്ടായാലേ പറ്റുമോ, അവിടെ വേറെ വഴിയില്ല. കാരണം സംശയമില്ല, തിരിച്ചതുപോലെ ഒരാൾ സത്യസന്ധനാണ്, കള്ളനാണെന്ന് തോന്നുന്നു, മാറ്റാൻ ഒരു വഴിയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സാധാരണയുള്ളതാണ്. നമ്മളൊരാൾ ചിലപ്പോൾ കള്ളനെ ധരിക്കുന്നു, ഒരാളെ സത്യസന്ധനെ ധരിക്കുന്നു. ആ ധാരണകൾ ശരിയാണോ തെറ്റാണോ എന്ന് ജീവിതത്തിൽ എന്നെങ്കിലും തിരുത്തപ്പെടുമെന്നൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ തിരുത്തപ്പെട്ടിരിക്കും, ചിലപ്പോൾ ആ ധാരണയിൽ തന്നെ പോകും. ഇവിടെ പറയുന്ന ബ്രഹ്മദർശനത്തിൽ ഈ വിപരീയ ജ്ഞാനം വിചാരം ചെയ്താലും യഥാർത്ഥ ജ്ഞാനം പ്രാപ്തമാകാത്തതുകൊണ്ട് മാറാതിരിക്കുന്നതിന് കാരണം എന്താ പറയുന്ന അന്ധകരണത്തിന് യോഗ്യതയില്ല. ശരി, എന്താ അതിന്, എന്താ ഒരു പരിഹാരം? പറയുന്ന വിചാരം കൊണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതല്ല. വിചാരം കൊണ്ട് പരിഹരിക്കുന്നില്ല. വിചാരം കൊണ്ട് എന്താണ് പരിഹരിച്ചത്? വികല്പം മാറിക്കിട്ടി. പക്ഷെ വിപരീയ ജ്ഞാനം മാറുന്നില്ല, നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. അന്ധകരണത്തിന് യോഗ്യതയില്ല. അപ്പോൾ അതിനിവിടെ പ്രധാനമായി പറയുന്നത് എന്തിൻ്റെ പോരായ്മയാണ്? ഉപാസന. ശരിക്കില്ല, ഉപാസനയുടെ പോരായ്മയാണ്. ഉപാസനയാണ് അന്ധകരണത്തിനായി യോഗ്യതയെ കൊടുക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ തത്വനിശ്ചയം എന്താണ് എന്ന് ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഉപാസനകളെ കുറിച്ചും പറയും. പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ സാധനാധ്യായത്തിലും ഫലാധ്യായത്തിലും ഉപാസനകളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു. പലരും പറയും അത് കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കും, ഞാൻ ജ്ഞാനിയാണ് എനിക്ക് ഉപാസനയുടെ ആവശ്യമൊന്നും എന്ന് കരുതുന്നവരുണ്ട്. ശരി, ഞാൻ ജ്ഞാനിയാണ്, എന്റെ ജ്ഞാനം വിദ്യാജ്ഞാനമാണോ എന്നങ്ങനെ തിരിച്ചറിയും. വിദ്യാജ്ഞാനം ഒരു ജ്ഞാനമാണ്, ഉറപ്പുണ്ടെന്ന് വിചാരിച്ചത് സമയജ്ഞാനമാണോ എന്നില്ല. അപ്പോൾ ഉപാസന ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവിടെ ഭാഷകാരൻ പറയുന്നത് ചർച്ച ചെയ്യുന്നതെല്ലാം വൈദികമായ ഉപാസനകളെ കുറിച്ചാണ്. അപ്പോൾ വൈദിക ഉപാസനയും അത് പ്രയോജനമില്ലാത്തതാണ്. പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു ഇവിടെ ഉപാസനയിലുള്ള ദോഷങ്ങൾ പരിഹരിക്കുന്നു. ഇവിടെ പറയും വിദ്യാഭേദാഭേദം ഗുണോപസംഹാരോ എന്നൊക്കെ പറയുന്നത് ഉപാസനയെ സംബന്ധിച്ചാണ്. വിദ്യ എന്ന് പറഞ്ഞ ഉപാസനയാണ്. എന്തിനത് ചർച്ച ചെയ്യുന്നു? അത് ഉപയോഗമുള്ളതാണ്, അതും ആവശ്യമുള്ളതാണ്. ഉപാസന കൊണ്ട് അന്ധകരണത്തിന് യോഗ്യത ഉണ്ടായി. ഉപാസന കൊണ്ട് അന്ധകരണത്തിന് ഉണ്ടാകുന്ന യോഗ്യത എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല. അന്ധകരണത്തിൻ്റെ യോഗ്യത, കാരണം മനസ്സ് തന്നെ സ്വയം അതീന്ദ്രിയമായ സൂക്ഷ്മമായ ഒരു പദാർത്ഥമാണ്. അപ്പം അതിൻ്റെ ചില വികാരങ്ങൾ അത് മാത്രമേ നമ്മുടെ അനുഭവത്തിൽ വരുന്നുള്ളൂ. സുഖം ദുഃഖം അല്ല. പക്ഷേ ഈ അന്ധകരണത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നതിൻ്റെ അടയാളമായി ഇതിനെയൊക്കെ ചിലപ്പോൾ എടുക്കും. പക്ഷേ ആ ശുദ്ധി നേരിട്ട് ബോധ്യപ്പെടത്തില്ല. കാരണം അതിനിവിടെ പറയുന്നത് പൂർവപ്രജ്ഞ എന്നാണ്. എന്നുവെച്ച വാസന, വാസന ഒരിക്കലും പ്രത്യക്ഷമായ കാര്യമില്ല. വാസനയുടെ ഫലമാണ് നമുക്ക് പ്രത്യക്ഷമാകുന്നത്. കാമക്രോധാദികൾ ഇതിൽ വരുമ്പോൾ പ്രയത്നമാണ്, അതിൻ്റെ വാസനയുള്ളതുകൊണ്ടാണ്. ഇവിടെ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പൂർവജന്മം, വരാൻ പോകുന്ന ജന്മങ്ങൾ, ഇത്തരമെല്ലാ വിഷയങ്ങളും വരും. അപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് പ്രമാണമായിട്ട് ഭാഷകാരൻ ശ്രുതിയെ സ്വീകരിക്കുന്നുള്ളൂ, മറ്റൊന്നിനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ശ്രുതിയെ സ്വീകരിച്ചുകൊണ്ട് ജന്മം, ജന്മാന്തരം, വാസന എന്ന് വെച്ചാൽ അതീന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ശ്രുതി പ്രമാണത്തിലൂടെ അംഗീകരിക്കാൻ ഉള്ള കാരണം, ഇപ്പം ഫലം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണം വേണം, ഒരു കാരണം കൂടിയേ തീരും. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഭാഷകാരം പറയും. ചിലർക്ക് പാട്ട് പാടാൻ കഴിയുന്നു, ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുണ്ട്, അതെല്ലാവർക്കും കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? പറയും അത് പരിശീലിച്ചെടുത്താണ്, അതുകൊണ്ടാണ് ആ കഴിവ് വന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ജന്മനാ തന്നെ കാണുന്നു. ഇത്തരം പ്രത്യേകത എല്ലാ മനുഷ്യരിലും കാണുന്നുമില്ല. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ പൂർവപ്രജ്ഞ അവിടെ സ്വീകരിക്കും. അതിൻ്റേതായ സംസ്കാരത്തെ വാസന എന്ന് പറയുന്നു, ആ വാസനയെ സ്വീകരിക്കും. അപ്പോൾ ആ വാസന എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, ഈ ജന്മത്തിൽ എന്തായാലും അതൊന്നും പരിശീലിക്കാൻ അവസരം കിട്ടിയില്ല. കാരണം ജന്മനാ തന്നെ ഉണ്ടാ വാസന. ആർക്കും ശീലിച്ച് നല്ല പാട്ടുകാരനാകാൻ പറ്റത്തില്ല, വാസനയുണ്ടെങ്കിലേ പറ്റും. വാസനയില്ലാത്തവരും പാടാറുണ്ട്, അത് കാര്യം വേറെ. അപ്പോൾ പറയുന്ന അവിടെ അനുമാനിക്കുന്നു, ഇത് ഇപ്പോൾ മുമ്പ് തന്നെ സമ്പാദിച്ചതാണ്. അപ്പോൾ പൂർവപ്രജ്ഞ അംഗീകരിക്കണം എന്നാണ് ഇക്കാര്യം ശ്രുതി എന്നും പറയുന്നുണ്ട്. അനുമാനത്തിലൂടെയും അത് അറിയാൻ പറ്റുന്നു. അപ്പോൾ ശ്രുതിയെ ഇക്കാര്യങ്ങളിൽ പ്രമാണമായി സ്വീകരിക്കുന്നതിൽ ദോഷമില്ല എന്നാണ്. അതീന്ദ്രിയമായ വിഷയങ്ങൾ പിന്നെ അനുഭവത്തിലുമുണ്ട്. ഒരാൾ പാടുന്നു, വേറൊരാൾ പാടുന്നില്ല, അനുഭവം അങ്ങനെയാണ്. അപ്പോൾ അന്ധകരണത്തിൻ്റെ ശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപത്തിൽ അനുഭവത്തിന് വിഷയമാകുന്നില്ലെങ്കിലും കാര്യം കൊണ്ട് അനുമാനിക്കാൻ കഴിയുന്നു. ഇവിടെ വേദം അതിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസനകളെ നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് സ്വീകരിക്കുക. പൂർവപ്രജ്ഞ എന്ന് പറയുന്നത് ഭക്ഷ്യകാലം പറയുന്നു, അത് വിഹിതമായ കാര്യങ്ങളിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന്, അവിഹിതവും ആ നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഉണ്ടാവും. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യണം ചെയ്യണ്ട എന്ന് പ്രത്യേകിച്ച് നിയമം ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒട്ടുമുക്കാലും അങ്ങനെയാണ്, അറിയത്തില്ല ഇത് ചെയ്യേണ്ടതാണ് പാടില്ലാത്തതാണ്. അതാണ് വിഹിതം, നിഷിദ്ധം, അവിഹിതം, അനിഷിദ്ധം. എല്ലാത്തിൽ നിന്നും ഈ വാസന ഉണ്ടാകുന്നുണ്ട് പൂർവപ്രജ്ഞ. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഉണ്ടാകാം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി ഉപാസനകൾ ആകാം എന്നാണ്. അതിൽ തന്നെ ഉപാസനകൾ അശുദ്ധമാക്കുന്നതും ശുദ്ധമാക്കുന്നുമുണ്ട്. അത് അശുദ്ധമാക്കുന്നത് എങ്ങനെ? കാമ്യമായ ഉപാസനകൾ, അത് ഉത്തരായണ ദക്ഷിണായന മാർഗത്തിലൂടെ ജീവന നടത്തിക്കുന്ന ഉപാസനകളുണ്ട്. അതാണ് കാമ്യമായ ഉപാസനകൾ. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞതിന് ഒഴിവാക്കണം. ഇനി അതിൽ തന്നെ നിഷ്കാമമായി അനുഷ്ഠിക്കാവുന്ന ഉപാസനകളുണ്ട്, അതിനെ അനുഷ്ഠിക്കുക. അത് കാമിക്കാതിരുന്നാൽ മതി. ഏത് കർമ്മമായാലും ശരി, ഉപാസന ആയാലും ശരി, ആ കാമന എന്ന് പറയുന്ന അംശത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അന്ധകരണത്തിൻ്റെ അശുദ്ധിക്ക് ഉപകരിക്കും. അത്തരം ഉപാസനകൾ ഇല്ലാത്തതുകൊണ്ടാണ് സമ്യജ്ഞാനം ഉണ്ടാകാത്തതും മിഥ്യാജ്ഞാനത്തെ അത് നിവർത്തിപ്പിക്കാത്തതും. അതുകൊണ്ട് ഉപാസനയെക്കുറിച്ചും ഉള്ള വിചാരം ആവശ്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അവർക്കെല്ലാം ഉണ്ട് ഉപാസന. ഉപാസന എന്ന് പറയുന്നു ആണല്ലോ മുഖ്യം. അല്ല, അവര് സിദ്ധാന്തക്കുറിച്ച് സിദ്ധാന്തമല്ലല്ലോ അവർ ചർച്ച ചെയ്യുന്നു. എന്തില്ല, അദ്വൈത സിദ്ധാന്തമല്ല അവര് ചിന്തിക്കുന്നു. അവര് വിചാരം ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? ദ്വൈത ശാസ്ത്രങ്ങളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ശാസ്ത്രത്തിൽ അവർക്ക് നിശ്ചയമുണ്ടാകുന്നു, അവരുടെ ഉപായങ്ങളെല്ലാം അവർക്ക് ഉറപ്പുവരുന്നു. ഇവിടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈത ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിവര്യങ്ങളെ കുറിച്ചാണ്. ദ്വൈതികളുടെ വിശിഷ്ടാദ്വൈതികളുടെ കാര്യമില്ല. അവർക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ ശാസ്ത്രത്തിൽ നിശ്ചയം വരുന്നു, അവരുടെ ഉപാസനയ്ക്ക് അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു. ഞാനിത് പറയുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും അദ്വൈതികളാണെന്നാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നു. ഞാൻ അങ്ങനെ ധരിച്ചിട്ടാ പറയുന്നു. എങ്ങനെ? അങ്ങനെയാണ് ചില മനുഷ്യരും ആണും പെണ്ണും അല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശ്വര സൃഷ്ടി. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിന് അതൊരു അധിക്ഷേപമായി മാറും. ഞാൻ അത് പറയുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തെ സംബന്ധിച്ചാണ്. അതായത് ഉപാസന ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം. ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അത് ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ ഏതുവരെ നിയോഗിക്കും? സമ്യജ്ഞാനം വരെ. അപ്പോൾ സമ്യജ്ഞാനം വരെ എന്ന് പറയുമ്പോൾ ഒരാൾ അവകാശപ്പെടുകയാണ് ഞാൻ സമ്യജ്ഞാനിയാണ്. അങ്ങനെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നവരെ സംബന്ധിച്ചല്ല. കാരണം മിഥ്യാജ്ഞാനത്തെയും ഒരാൾക്ക് സമ്യജ്ഞാനമാണെന്ന് ധരിക്കാം. അത് നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും വരാറുണ്ട്. നമ്മൾ പറയാറുണ്ടോ, ഇന്നുവരെ ഞാൻ അങ്ങനെയാണ് ധരിച്ചിരുന്നത്, ഇപ്പോൾ അത് മാറി. എന്നുവെച്ചാൽ ഇന്നു വരെ ധരിച്ചിരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇന്നുവരെ ധരിച്ചിരുന്ന കാര്യങ്ങളും ഒരു സംശയം ഉണ്ടായില്ല, ഇപ്പോൾ അത് മാറി എന്ന് പറഞ്ഞാൽ ഇന്നുവരെ ധരിച്ചിരുന്നത് സംശയരഹിതമായ ജ്ഞാനമെന്നാണ് പറയുന്നത്. അപ്പം അത് മിഥ്യാജ്ഞാനം ആയിരുന്നു. ഇതിങ്ങനെ നിരന്തരം മാറുന്നതായിട്ടാണ് അനുഭവം അല്ലേ. അപ്പോൾ മിഥ്യാജ്ഞാനങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നു. സംശയമില്ലാതിരുന്നു എന്ന് സ്വയം പറയുമ്പോൾ ആ മിഥ്യാജ്ഞാനം തന്നെയാണ്. സ്വാമി സമ്യജ്ഞാനത്തിന് ഇതേ ലക്ഷണമല്ലേ പറഞ്ഞത്? സമ്യജ്ഞാനത്തിന് സ്വാമി ഇതേ ലക്ഷണമല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. സംശയരഹിതമാണ്, സംശയവിപരിരഹിതം പറഞ്ഞു. സംശയരഹിതമാണ് സമ്യജ്ഞാനം പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരാൾ അങ്ങനെ വിചാരിച്ചാൽ ഏത്? അതിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ഈ വിചാരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സമ്യജ്ഞാനവും സംശയരഹിതമാണ്. അത് വളരെ എന്താണ് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. മരുമരീചയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ജലമാണെന്നറിയുമ്പോൾ അയാളെ സംബന്ധിച്ചത് നിശ്ചയാത്മകമാണോ? ഏതുവരെ? അത് അങ്ങനെയെല്ലാം തിരിച്ചറിയുന്നത് വരെ. നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല, നിങ്ങളും എല്ലാം പറയുന്ന കാര്യമാണ്. അങ്ങനെയാണ് അനുഭവം, അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അതിനെ വികല്പത്തിൽ നിന്നും മാറ്റി ഇറക്കുന്നത്. പിന്നെ മിഥ്യാജ്ഞാനം എന്ന് പറയുമ്പോൾ പൊതുവെ അതിനെ ജ്ഞാനാഭാവമൊന്നും സംശയജ്ഞാനമൊന്നും മിഥ്യാജ്ഞാനവും തിരിക്കുമെങ്കിലും ആ മിഥ്യാജ്ഞാനത്തിന്റെ വിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. മറ്റു രണ്ടും നമ്മൾ വിട്ടു. ജ്ഞാനി എന്ന് അഭിമാനിക്കുന്നവനും മിഥ്യാജ്ഞാനത്തിലായിരിക്കാം എന്നാ പറയുന്നു. നമ്മുടെ അനുഭവം, ദൈനംദിന അനുഭവം അങ്ങനെയാണ്. അതിനെ കുറിച്ചാ പറയുന്നു. സംവിജ്ഞാനവും നിശ്ചയാത്മകമാണ്. ഇത് മുത്തശ്ശിക്ക് കഥ പോലെ പറയുന്ന കാര്യമല്ല, നമ്മുടെ അനുഭവമാണ്. സ്വയം നമ്മൾ ധരിക്കുന്നു, ആ ഇപ്പോഴാണ് എനിക്കത് ശരിക്ക് ബോധ്യം വന്നത്, പക്ഷെ ഇന്നലെ വരെ ഞാൻ ധരിച്ചിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ധാരണ അത് സംശയമല്ല, ധാരണയാണ്. അതിന്നും മാറിയിരിക്കുന്നു, നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അവസാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട്? കാരണം അത് വിചാരം നടന്നിട്ടും അതിന് ഒരു സമാധാനം പറയുന്നുള്ളൂ. അന്ധകരണത്തിന് അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട്. അപ്പം പിന്നെ എങ്ങനെയാ യോഗ്യത ഉണ്ടാകും? അതിന് ഉള്ള ഉപായമാണ് ഉപാസന. ഉപാസനയെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ കൂടുതലും പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച്. സാധന ചേഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് ഒരാളുടെ യോഗ്യത. ആ സാധന ചേഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അത് അതും അന്ധകരണ ശുദ്ധിയുടെ ഒരു ഭാഗമാണത്. വിവേകം, വൈരാഗ്യം, പല കാര്യങ്ങൾ പറയുന്നത്. അതെ. പഠനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പോയാലും പഠിക്കാം. നമ്മൾ പഠനം എന്നുള്ള കാര്യം തന്നെ ഉപേക്ഷിക്കണമെന്നുള്ള ഞാൻ തുടക്കത്തിലേ പറയുന്ന കാര്യമാണ്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഉദ്ദേശിച്ചത് തന്നെ മനസ്സിലിരുത്തു തന്നെ പറയണം. ഒന്ന് ഉദ്ദേശിക്കുകയും വേറെ ഒന്ന് പറയുകയും ചെയ്താൽ എനിക്ക് ചിലപ്പോൾ സംശയം വരും. അതെ. അപ്പൊ ജിജ്ഞാസ എന്ന് പറയുന്നത്, ചിത്തശുദ്ധി എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഒരിക്കലും അളന്നു തൂക്കി ഇത്ര എന്ന് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. കാപേക്ഷികമാണ് ഓരോ വ്യക്തിയിലും എല്ലാം. ചിത്തശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളവ് തൂക്കങ്ങളിലൂടെ അറിയുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം മനുഷ്യന് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് രാത്രി വരുമ്പോൾ നിശ്ചയിക്കാൻ പറ്റില്ല എത്ര ചിത്തശുദ്ധി വന്നാൽ ജിജ്ഞാസ വരും, അതിന് എത്രയാണ് അതിൻ്റെ അളവ്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോരുത്തൻ്റെയും അനുഭവത്തിലൂടെ ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കാര്യങ്ങളിലൂടെ ഊഹിക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് അളവ് വച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല ഇത്. ഇവിടെ പറയുന്നത് ഉപാസന എന്തിനു വേണ്ടിയാണ് ഉപാസന, എന്തിനും ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. പലരുടെയും ധാരണ ഉപാസന ആവശ്യമില്ലാത്തതാണ് എന്നാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം വൈദികമായ ഉപാസനയെ കുറിച്ചാണ്. അതിനുള്ള കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ വൈദിക ഉപാസനയെ കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം. എന്താണ് ആ അത് തന്നെ, അതാണ് അതിന്റെ സമാധാനം. ഇവിടെ ബ്രഹ്മവിദ്യ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത് വൈദികന്മാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് വൈദിക ഉപാസനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കൽപ്പിക്കാം ആ വൈദിക ജ്ഞാനത്തിന് പ്രാബല്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ ജനങ്ങൾ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു, അവർ വൈദികമായ ഉപാസനകൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനത്തെയും ഭാഷികൻ വരം പറയുന്നത് അത് വൈദികമെന്നാണ്. ഇന്നത് വൈദികരല്ല കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ അത് ഔപനിഷദം എന്നാണ് പറയുന്നത്. അത് ശരിയാണ് താൻ. അപ്പോൾ അവിടെ ഉപാസനയ്ക്ക് കർമ്മങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ വൈദിക ഉപാസനയുടെ പ്രാധാന്യം കുറഞ്ഞിട്ട് പൗരാണികമായ സ്മാർത്ഥ ഉപാസനകളെല്ലാം വന്നു, അത് ശരിയാണ്. അപ്പോൾ പക്ഷേ തത്വജ്ഞാനം എന്നുള്ളതിനും മാറ്റമില്ല. അധികാരികളെന്ന് പറയുന്നത് അതിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് മാറ്റമില്ല. പറഞ്ഞതുപോലെ സാധന ചതുഷ്ഠ സമ്പന്നൻ തന്നെയാണ് അധികാരി, അതിലൊന്നും മാറ്റമില്ല. ആ സമൂഹത്തിന് മാറ്റമുണ്ട്. അന്നിത് വൈദിക സമൂഹമാണ് ഇതെല്ലാം ചെയ്തിരുന്നത്, ഇന്നത് ശൂദ്ര സമൂഹമാണ്, സ്ത്രീ ശൂദ്രന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് ഇന്നത് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. കാലം മാറി. ഇത് ഭാഷ്യകാരം പ്രതീക്ഷിച്ചതല്ല, ഭാഷ്യകാരൻ ആഗ്രഹിച്ചതുമല്ല ഇന്ന് സംഭവിക്കുന്ന കാര്യം. പക്ഷേ മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. അയോഗ്യത, അധികാരി, താത്വികമായ അതിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ അവിടെ ഉപാസനയ്ക്ക് എന്തായാലും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അധ്യയനം തുടങ്ങുന്നത് ആദ്യം വേദ അധ്യയനമാണ്. അന്ന് വൈദികന്റെ മുഖ്യമായ ഒരു ജോലി അതാണ്, വേദാധ്യയനം. ഈ വേദാധ്യയനം തന്നെ അനന്തമായ പുണ്യത്തെ കൊടുക്കുന്ന ഒന്നാണ്, വെറുതെ അല്ല ചെയ്യുന്നത്. ദുഷ്ടമായ ഫലങ്ങൾ ഒന്നുമില്ലെങ്കിലും അദുഷ്ടമായ ഫലത്തെ അതുണ്ടാക്കുന്നു. പുണ്യം എന്തായാലും ആവശ്യമാണ്. പിന്നെ വരുന്ന കർമ്മങ്ങൾ, അതിന് ഫലങ്ങൾ എന്നതാണെന്ന് പറയുന്നു. പിന്നെ വരുന്ന ഉപാസനകൾ, ഉപാസനയ്ക്കും ഫലങ്ങൾ പറയുന്നു, കർമ്മങ്ങൾക്കും ഫലങ്ങൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ അവിടെ നിഷ്കാമമായി വരുമ്പോൾ അത് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വേദ ഉച്ചാരണം ആവശ്യമാണ്. ഉപാസനകൾ വേണ്ടി വരുന്ന സ്ഥലത്ത് ഉപാസന ആവശ്യമുണ്ട്. പിന്നെ സാധന സാമഗ്രികളെല്ലാം സഞ്ചയിച്ച് അനുഷ്ഠാനം, അത് അതുകൊണ്ട് ഇത് മൂന്നും ആവശ്യമാണ് കർമ്മത്തിന്. കർമ്മങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് വിഹിതമായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കണം. ഒരുപാട് ക്ലേശങ്ങളുള്ള കാര്യമാണ്. എന്നാൽ ഉപാസനയെ സംബന്ധിച്ച് ആ ക്ലേശങ്ങളില്ല, അത്രയും ഇല്ല എന്നർത്ഥം. കാരണം ഉപാസനയെ സംബന്ധിച്ച് അവിടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതും ഉപാസനയുടെ ഭാഗമാണ്. പിന്നെ അതിലേറ്റവും പ്രധാനമായി വരുന്നത് മാനസികമായ ഭാവന. അത് ആ മാനസികമായ ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് മന്ത്രങ്ങളെ ഉച്ചരിക്കുന്നത്, വൈദിക മന്ത്രങ്ങൾ. അപ്പോൾ അർത്ഥം അറിഞ്ഞ് മന്ത്രങ്ങൾ അധ്യയനം ചെയ്യുമ്പോൾ അർത്ഥത്തെ മനസ്സിലാക്കി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ബാഹ്യമായി സാധന സാമഗ്രികളൊന്നും വേണ്ട, അർത്ഥത്തെ ധരിച്ചുകൊണ്ട് മന്ത്രങ്ങൾ അധ്യയനം ചെയ്യുക, സ്വാധ്യായം. അത് കർമ്മത്തിന്റെ ഭാഗമായോ അല്ലാതെയോ വരുമ്പോൾ അത് ഉപാസനയായി. അത് മന്ത്രങ്ങൾ തന്നെ വാചികമായിരിക്കണമെന്ന് എല്ലായിടത്തും വേണ്ട, ഉപാമിശമായി മാനസികമായി എല്ലാം പറയുന്നുണ്ട്. എന്തായാലും അവിടെ മന്ത്രങ്ങൾ ആവശ്യമുണ്ട്, അർത്ഥഭാവനയുണ്ട്, അത്രയാണ് ഉപാസനയ്ക്ക് വേണ്ടത്. അതിലേറ്റവും പ്രധാനമായി വരുന്ന മന്ത്രങ്ങളുടെ അർത്ഥം കൂടെ അറിയണം. അപ്പോൾ മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരേ ഉപാസന തന്നെ പല ശാഖകളിൽ പലതരത്തിൽ പറഞ്ഞിരിക്കും. ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ ചിലപ്പോൾ അപൂർണമായിരിക്കും, അത് വേറൊരു ഭാഗത്തായിരിക്കും. അപ്പോൾ ഇവിടെ പൂർവാപര വിചാരം ചെയ്യേണ്ടി വരും അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിന് വേണ്ടി. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണോപസംഹാര അനുപസംഹാരം ഭേദാഭേദം വിദ്യയുടെ എന്നെല്ലാം പറയുന്നതാണ്. അങ്ങനെ ഉപാസനയ്ക്കൊരു അതിനൊന്ന് രൂപപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അതാണ് ഈ വിചാരം കൊണ്ട് സാധിക്കുന്നത്. തത്വജ്ഞാനത്തെ പോലെ തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അറിയുക പിന്നെ രണ്ടാമത് ചെയ്യുക എന്ന് ഒന്ന് ശേഷിക്കുന്നില്ല, അറിയുന്നതോടുകൂടി തീർന്നു. കർമ്മം അങ്ങനെയല്ല, അറിയണം പിന്നെ അനുഷ്ഠിക്കണം. ഞാനൊഴികെയെല്ലാം അങ്ങനെയാണ്, ഒന്ന് അറിയണം പിന്നെ അതനുഷ്ഠിക്കണം. ഇവിടെ അറിഞ്ഞാൽ പിന്നെ അനുഷ്ഠിക്കാനൊന്നുമില്ല, അനുഷ്ഠേയമല്ല ജ്ഞാനം എന്ന് പറയുന്നതല്ല. പക്ഷെ ഉപാസന അങ്ങനെയല്ല, അതിനെ മനസ്സിലാക്കുന്നു പിന്നെ അതിനെ അനുഷ്ഠിക്കുന്നു. അത് അറിയുന്നതും അനുഷ്ഠാനമാണ്, അറിഞ്ഞിട്ട് തന്നെ ആവർത്തിക്കുന്നതും അതൊരനുഷ്ഠാനമാണ്. അപ്പോൾ ഉപാസനയെക്കുറിച്ചുള്ള വിചാരമെന്ന് പറയുന്നത് ഉപാസന തന്നെ, അത് ഉപാസനയാണ്. വേദ അധ്യയനം ചെയ്യുന്ന ആള്, സ്വശാഖ അധ്യയനം ചെയ്യുന്ന ആള് ആ അതിൻ്റെ അധ്യയനം ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ഉപാസന ആവർത്തിക്കുന്നു. അതിൻ്റെ ഏത് ഭാഗത്താണോ ഉപാസനയുള്ളത് അത് ആവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് വിചാരം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉപാസന തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പറഞ്ഞു വാസനയാണ്, ചിത്തശുദ്ധിക്ക് ഉതകുന്ന വാസന. അതാണ് ഉപാസനയെക്കുറിച്ച് വിചാരം ചെയ്യുന്നതിൻ്റെ ഫലം, അല്ലാതെ വ്യർത്ഥമായ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് ഇതിനെ ഒരു പ്രത്യേക വിഷയമായിട്ടെടുത്ത് അതിനെ വിചാരം ചെയ്തു. അത് അതും പ്രയോജനമുള്ളതാണ്. ഉപാസനയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന സൂത്ര ഗ്രന്ഥമുണ്ടോ ഈ ബ്രഹ്മസൂത്രവും മീമാംസാ സൂത്രവും പോലെ? ഇതിപ്പോ ഇത് തന്നെ ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. തദന്തര പ്രതിപത്തോ ബ്രഹ്മതി സംപരിഷ്യുക്ത പ്രശ്ന നിരൂപണാഭ്യം പല സൂത്രങ്ങളുമുണ്ട്. വേറെ ഗ്രന്ഥമൊന്നുമില്ല? വേറെ ഉപാസന മാത്രമായിട്ട് ബ്രഹ്മസൂത്രവും മീമാംസാ സൂത്രവും പോലെ ഉപാസനയ്ക്ക് വേണ്ടി സൂത്രഗ്രന്ഥങ്ങൾ. ഉപാസനയെ കുറിച്ച് പിന്നെ വരാൻ വഴിയുള്ളത് മീമാംസാ വ്യാഖ്യാനങ്ങളിൽ കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന കൽപ്പസൂത്രങ്ങൾ പോലെയുള്ള സ്ഥലത്ത്, സ്മൃതികളിൽ കർമ്മങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നിടത്തെല്ലാം ഉപാസനയെ കുറിച്ചും പറയും. അത് പറഞ്ഞേ മതിയാവും. ഇന്ന ഒരു ഉപാസന ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയുന്നു. പിന്നെ വൈദികമായ ഉപാസന കാലത്തിന്റെ വ്യത്യാസം, വൈദിക കാലത്ത് പ്രാധാന്യം ഉണ്ടായിരുന്ന വൈദിക ഉപാസനയ്ക്ക് പിന്നീട്. പക്ഷെ ഭാഷകാരൻ ചർച്ച ചെയ്യുമ്പോൾ ഉപനിഷത്തിനെ ആശ്രയമായിട്ടുള്ള ആ ചർച്ചകൾ വരുമ്പോൾ അവിടെ എല്ലാം ചർച്ച ചെയ്യുന്നത് വൈദികമായ ഉപാസനയെ കുറിച്ചാണ്. പക്ഷെ ഇപ്പൊ ഭഗവത്ഗീതയിലെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അവിടെ മറ്റുപാസനയെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അതും വരുന്നുണ്ട്. കാരണം അത് വൈദിക കാലത്തുള്ളതല്ല, പിൽക്കാലത്ത് ഒന്നാണ്, ഭാഷ്യക്കാരന്റെ കാലത്ത് പ്രചരിച്ചിരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അവിടെ നിഷ്കാമകർമ്മം, ഭക്തി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിന്ന് അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം വൈദികമായ ഉപാസനകൾ അതിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അതെല്ലാം മിക്കവാറും കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസനകളാണ്. ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് ഭക്തിയാണ്. പക്ഷെ അത് വൈദികമായ ഉപാസനകൾ അന്ന് അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് വൈദികന്മാർ ഈശ്വര വിശ്വാസികൾ പോലും ആയിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഈശ്വര വിശ്വാസമില്ലെന്നല്ല, ഈശ്വരനെ ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനെ അവർക്ക് ഭക്തിയുണ്ടാവും? അവർക്ക് ഭക്തിയുണ്ട്, അതെല്ലാം വേദത്തോട് മാത്രമേ ഉള്ളൂ. വേദഭക്തന്മാർ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന എന്നല്ല, അല്ല അങ്ങനെ ഒരു കാര്യമേ അവർ പരിഗണിക്കുന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർ ചർച്ച ചെയ്യുന്നില്ല. അത്ര ഉറപ്പാ അവർക്ക് ഇല്ല എന്ന് പറയും. അത് പുരാണ മീമാംസകന്മാര് അത് പറഞ്ഞല്ലോ, അവർക്ക് ഉപാസന കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ദ്വൈതികളുടെയും അദ്വൈതികളുടെയും കാര്യം പോലെയാണ്. അവരവരുടെ കാര്യത്തിൽ അവർക്ക് നിഷ്ഠയുണ്ട്. അല്ല, അതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത്. നമുക്ക് അത്രയും നമുക്കെത്താൻ പറ്റുന്നു, അതല്ലേ പറഞ്ഞത്? ഇതെല്ലാം കൂടെ പറ്റത്തില്ല. ഇതെല്ലാം കൂടി അതിനുള്ള ശേഷി നമുക്കില്ല. ആർക്കും ഒരേ സമയം ദ്വൈതിയും അദ്വൈതിയും ഇഷ്ടാദ്വൈതിയും ഒന്നും ആകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അങ്ങനെ കരുതുന്നത് നമ്മളിങ്ങനെ ഒരു വിഭ്രാന്തിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കരുതുന്നത്. ഞാൻ ഇതൊക്കെയാണെന്ന് അതിന് സത്യമില്ല. അത് അത് മാറുമ്പോൾ അത് ശരിയായിക്കോളും. അതിനുള്ള ശേഷി നമുക്കില്ല. ദേവതകളെന്നവർക്ക് മന്ത്രാത്മകമാണ്. ദേവത മന്ത്രരൂപത്തിലാണ് ദേവതകൾ വൈദികന്മാരെ സംബന്ധിച്ച്. നമ്മൾ വൈദികന്മാരെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അവർ നോക്കിക്കോളും. നമ്മളിപ്പോ നമ്മുടെ കാര്യം നോക്കൂ. ഇവിടെ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക. അത് ഇതാണ് നമുക്ക് എന്താണ് അദ്വൈതം, എന്താണ് ദ്വൈതം, എന്താണ് വിശിഷ്ടാദ്വൈതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പറയുന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും ആകാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒന്നേ ആകാൻ പറ്റും. അതാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം. പിന്നെ ഞാൻ എല്ലാം ആണ് എന്ന് കരുതുന്നത്, അല്ലെങ്കിൽ കുറേശ്ശെ എല്ലാം ആണെന്ന് കരുതുന്നത് ഭ്രാന്തി. എന്ന് വെച്ചാൽ ഇതൊന്നും അല്ലെന്നാ എൻ്റെ അർത്ഥം. ദ്വൈതി അല്ല, വിഷ്ടാദ്വൈതി അല്ല, അദ്വൈതി അല്ല, ഭക്തനുമല്ല, ജ്ഞാനിയുമല്ല, ഇതൊന്നുമല്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ ഉപാസനയുടെ പ്രാധാന്യമുണ്ട് അദ്വൈതത്തിൽ. അപ്പോൾ ആ ഉപാസന എന്ന് പറയുന്നത് ഉപാസനയെക്കുറിച്ചുള്ള വിചാരം, അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഉപാസനയാണ്. അത്രയും ഉപാസന ആയാൽ അത്രയും ചിത്തശുദ്ധിയാകുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് കഴിഞ്ഞു പിന്നെ ഉപാസന കാണത്തില്ല. ആയിക്കോട്ടെ, ശരി, ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നതെങ്കിൽ ഒരു ഉപാസനയാണ്. വേദമന്ത്രങ്ങളെ ആശ്രയിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഒരു അതൊരു ഉപാസനയാണ്. അപ്പോൾ അത്രയും മനസ്സിന് തത്വഗ്രഹണ യോഗ്യത അത് വരും. അതാണ് ഇതിൻ്റെ പ്രയോജനം. അപ്പോൾ ഇതിലൊക്കെ ഒരു കാര്യം പ്രധാനമാണ്, ഒരേ സമയം നാസ്തികനായിരിക്കുക, ഇതിലൊക്കെ മുന്നോട്ട് പോകുക അത് സാധിക്കില്ല. അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല. സാധാരണ കണ്ടുവരുന്നത് എന്തെങ്കിലും അദ്വൈതം കേട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യം നാസ്തികനാകുന്നു, പിന്നെ അദ്വൈതിയാവുകയാണ് ചെയ്യുന്നു. അതാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ അത് അദ്വൈതിയുടെ ഒരു ക്രെഡിറ്റ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നാസ്തികനാകുക, പിന്നെ അദ്വൈതിയാകുക. അങ്ങനെ എന്നുവെച്ചാൽ ഈ പ്രമാണങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണോ അംഗീകരിക്കേണ്ടതെല്ലാം അംഗീകരിക്കുക. അത് അംഗീകരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇന്ദ്രിയ വിഷയമല്ല, പ്രത്യക്ഷത്തിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കൂന്ന് പറയുന്നവരാണ് നാസ്തികൻ. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ, വേറെ ഒന്നും അംഗീകരിക്കത്തില്ല, അത് നാസ്തികൻ. അദ്വൈതി നാസ്തികനല്ല, ആസ്തികനാണ്. അപ്പോൾ ആസ്തിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉപാസനയൊന്നും വിടാൻ പറ്റത്തില്ല. ഉപാസനയൊക്കെ അയാൾക്ക് സ്വീകരിക്കേണ്ടി തന്നെ വരും. അപ്പോൾ അദ്വൈതത്തിൻ്റെ മുഖവും മൂലയും എല്ലാം മനസ്സിലാക്കി തനദ്വൈതിയാണ് എന്നുള്ളൊരു മിഥ്യാബുദ്ധിയിൽ ജീവിക്കുകയും ഇതിനെയൊക്കെ തിരസ്കരിക്കുകയും ചെയ്യുന്നത് നാസ്തികനാണ്. അതാണ് നാസികൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദത്തിൻ്റെ പ്രമാണത്തെ അവിടെ അംഗീകരിച്ചും മതിയാവും. അപ്പോൾ വേദപ്രമാണത്തെ അംഗീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പ്രാമാണികമായ വിചാരങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അത് എല്ലാം തത്വബോധത്തിന് ഉപകരിക്കുന്നു എന്ന് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കേണ്ടി വരും. ഉപാസന ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അദ്വൈതി ഈശ്വരനെ അംഗീകരിക്കുന്നു. അല്ല, അത് പറഞ്ഞില്ലേ, വേദം പ്രമാണം, മീമാംസകനും പ്രമാണമാണ്, അദ്വൈതിക്കും പ്രമാണമാണ്. അതിൽ നിന്ന് എന്ത് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അവിടെ വൈദികൻ എങ്ങനെ ആസ്തികനായിരിക്കുന്നു, അദ്വൈതി എങ്ങനെ ആസ്തികനായിരിക്കുന്നു, അതിൽ വ്യത്യാസം വരാം. അപ്പൊ അതിൽ നിന്ന് അദ്വൈതി ഗ്രഹിക്കുന്നതനുസരിച്ചാണ് പറയുന്നത്, വൈദികം ഗ്രഹിക്കുന്നതനുസരിച്ചല്ല. വൈദികനെ സംബന്ധിച്ച് ഈശ്വരനെ അംഗീകരിച്ചില്ലെങ്കിലും അയാൾ ആസ്തികനാണ്. അദ്വൈതിയെ സംബന്ധിച്ച് ഈശ്വരനെ അംഗീകരിക്കുന്നു, ഉപാസനകളെ അംഗീകരിക്കുന്നു, കർമ്മങ്ങളെ അംഗീകരിക്കുന്നു, ഏകത്വ ജ്ഞാനത്തെ സ്വീകരിക്കുന്നു, അങ്ങനെയാണ് ആസ്തികനാകുന്നു. അതിൽ തത്വജ്ഞാനത്തെ സ്വീകരിക്കുക, ഉപാസനകളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ മാർഗമല്ല. സമ്യജ്ഞാനത്തിൽ ശരിയാണ്, അവിടെ രണ്ടാമതൊന്നില്ല, അത് ശരിയാണ്. പക്ഷേ അവിടെ സമ്യജ്ഞാനത്തിൽ പറഞ്ഞല്ലോ, വിപരീജ്ഞാനം മാറേണ്ട അത്യാവശ്യമാണ്. വിപരീജ്ഞാനത്തിൻ്റെ ബാധ, അപ്പം അത് അതിനെ തടസ്സമായിരിക്കുന്ന തൻ്റെ തന്നെ അന്ധകരണത്തിൻ്റെ ദോഷമാണ്. അവിടെ ഉപാസന ആവശ്യമാണ്, അതൊക്കെ അംഗീകരിച്ചേ മതിയാവും. അല്ലെങ്കിൽ പിന്നെ ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിന് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് ഇവിടെ പറയുന്ന എന്താണ് സാധനാധ്യായം എന്നാണ്. അപ്പോൾ അതിനെന്തിനു സാധനയിൽ ഉൾപ്പെടുത്തണം ഉപാസന. അപ്പോൾ അത് വിചാരം ചെയ്യുന്ന തന്നെയാണ് സാധന. എങ്ങനെയാണോ വൈദിക മന്ത്രങ്ങൾ വെറുതെ ഉച്ചരിക്കുക, അർത്ഥമൊന്നും മനസ്സിലാക്കാതെ തന്നെ ഉച്ചരിക്കുന്നു, അത് അർത്ഥം മനസ്സിലാക്കാതെ ഉച്ചരിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് ദോഷം വരുന്നത്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ ഉച്ചരിച്ച് കർമ്മം ചെയ്യുന്നത് ദോഷമാണ്. പക്ഷെ അർത്ഥം മനസ്സിലാക്കാതെ ഉച്ചരിക്കുന്ന ദോഷമല്ല. അതുകൊണ്ടാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വാധ്യായം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിവികാസം വരുന്ന സമയത്തല്ല സ്വാധ്യായം ആരംഭിക്കുന്നു. അഞ്ചാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ ഒക്കെ ഉപനയനം ചെയ്ത് വേദാധ്യയനം തുടങ്ങുമ്പോൾ അവിടെ എങ്ങനെ അർത്ഥം മനസ്സിലാകും, ദോഷമില്ലാതെ. പക്ഷെ ദോഷം പറയുന്ന എന്താണോ, ഇവനിത് ഗ്രഹിച്ചിട്ട് കർമ്മത്തിലേക്ക് ഇറങ്ങും മനസ്സിലാക്കാതെ, അവിടെയാണ് അതിനെ ദുഷിക്കുന്നത്. ദുഷ്ടശബ്ദ സ്വരത്തോ വർണ്ണത്തോ എന്നെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. മിഥ്യാപ്രയുക്തോന് തമർത്ഥമാഹ സവാഗ്വജ്രോ യജമാനം ഹിനസ്തി എന്നൊക്കെ പറയുന്ന അവിടെയാണ്. അതിനുവേണ്ടിയിട്ടാണ് അവിടെ മീമാംസ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചിരിക്കുന്നു. വ്യാകരണം മാത്രമല്ലല്ലോ, വേദാംഗങ്ങളെല്ലാം. അത് ആര് മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നേരത്തെ പറഞ്ഞില്ലേ, അദ്വൈതിയാണ് മനസ്സിലാക്കുകയാണെങ്കിൽ അദ്വൈതിയെ സംബന്ധിക്കും ഉമയോ സരസ്വതിയോ ഭാരതിയോ ഒന്നും ഒരു ദോഷമില്ല, എങ്ങനെ വേണോ വ്യാഖ്യാനിക്കും. മീമാംസകനാണെങ്കിൽ അതൊന്നുമില്ല, ആ വ്യത്യാസം.